സൃഷ്ടിക്ക് കാരണമായി വാസനയെ സ്വീകരിക്കുന്നത് കൊണ്ട് എന്താ ഗുണം? എന്തെങ്കിലും ഗുണമുണ്ട് അദ്വൈതികൾക്ക്? എന്തെങ്കിലും സമാധാനം പറയാം. പറഞ്ഞ ശരിയാ, പൊതുവായി പറഞ്ഞ ഈ പറഞ്ഞത് തന്നെ. പിന്നെ ഏറ്റവും പ്രധാനമായ ഗുണം വരുന്നത് സൃഷ്ടിയിലുള്ള ദോഷങ്ങളൊന്നും തന്നെ ഈശ്വരന് ഉത്തരവാദിത്വം വരത്തില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് സൃഷ്ടിയില് ദോഷമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഒരാള് കഷ്ടപ്പെടുന്നു, ഒരാള് സുഖിക്കുന്നു, ഇങ്ങനെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അപ്പൊ ഈശ്വരൻ ഇങ്ങനെ ഇവരെയൊക്കെ സൃഷ്ടിച്ചതിന് ശേഷം ഈ മനുഷ്യരെല്ലാം ഈശ്വരൻ ഒരു സമബുദ്ധിയുള്ള ആളായിരിക്കണ്ടേ? മനുഷ്യരെല്ലാം സൃഷ്ടിച്ചിട്ട് ഇവരെ, മനുഷ്യർ മാത്രമല്ല എല്ലാ പ്രാണികളും പല പല തരത്തിൽ ദുരിതം അനുഭവിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ഈശ്വരന് വരത്തില്ലേ? അതിനു വേണ്ടിയിട്ടാണ് വാസനയെ സ്വീകരിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? ശങ്കരാചാര്യ. ശങ്കരാചാര്യന്റെ അഭിപ്രായം അതാണ്. ബ്രഹ്മസൂത്രത്തിൽ ഇതിനുവേണ്ടി ഒരു സൂത്രമുണ്ടോ? അത് വ്യാഖ്യാനിക്കും. വൈഷമ്യ നൈഗർണ്യേന സ്വപേക്ഷത്വാ തഥാഹി ദർശയതി. അതിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഈശ്വരനിൽ വൈരുദ്ധ്യം, അതാണ് വൈഷമ്യം. നൈഗർണ്യം, ക്രൂരത, ഇതൊന്നുമില്ല. സൃഷ്ടിയിൽ വൈരുദ്ധ്യം കാണുന്നുണ്ട്. ഇത് തന്നെ പാവപ്പെട്ടവനും പണക്കാരനും, അത് സൃഷ്ടിയിലുണ്ട്. പിന്നെ ക്രൂരത എന്താണ്? വളരെ വളരെ പ്രാണികളും മറ്റൊക്കെ ഒരുപാട് ദുരിതം അനുഭവിച്ച് മരിക്കുന്നുണ്ട്. മനുഷ്യനും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്തുമാത്രം വേദന അനുഭവിക്കുന്നു. ക്രൂരത. ഈശ്വരനൊരു സാഡിസ്റ്റാണ്, ഇത്രയും ക്രൂരമായ സൃഷ്ടി ചെയ്യുന്നതിന് എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്. എന്നാ അങ്ങനെയില്ല, ഈശ്വരനെ ഒന്നുമില്ല. സാപേക്ഷത്വം, ഈശ്വരൻ സൃഷ്ടിക്കുന്നത് എന്താണ്? അവനവന്റെ വാസന അനുസരിച്ചിട്ടാണ്. ഈശ്വരനതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. ഈശ്വരനൊരു സാധാരണ കാരണം മാത്രം സൃഷ്ടിയെ സംബന്ധിച്ച്, എന്നുവെച്ചാൽ ഒരു പൊതു കാരണം. ആരെങ്കിലും എന്തെങ്കിലും ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, പക്ഷെ ഉത്തരം പറയാത്തോണ്ട് വീണ്ടും പറയണം. അവന്റെ പുണ്യം, സുഖം അനുഭവിക്കുന്നെങ്കിൽ അവന്റെ പുണ്യം, ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ പാപം. അപ്പൊ ഈശ്വരന് യാതൊരു ഉത്തരവാദിത്വമില്ല. അതിനൊരു ഉദാഹരണം കൂടെ പറയും. എന്താണ്? മഴ പെയ്യുന്നു. കാഞ്ഞിരക്കുരുവിൽ നിന്ന് കാഞ്ഞിര മരം വരും, കാഞ്ഞിരക്കായ ഉണ്ടാവും, വിഷമാണ്. ആപ്പിളിന്റെ കുരുവിൽ നിന്ന് ആപ്പിളുണ്ടാവും, മധുരമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. ഇതിനൊക്കെ മഴ എന്ത് കുഴച്ചു? മഴയൊന്നും ചെയ്തിരുന്നു. പർജന്യവത്വം എന്ന് പറയും, മഴ പോലെയാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരന് യാതൊരു മഴ പോലെ മഴ പെയ്യുന്നു. പിന്നെ ഈ കാഞ്ഞിരക്കുരു എങ്ങനെയുണ്ടായി, വിഷം മറ്റേ എങ്ങനെയുണ്ടായി എന്ന് ചോദിച്ചാൽ കഥാതന്റെ വിത്ത് ഗുണം. വിത്ത് ഗുണം കൊണ്ടാണ്. അപ്പൊ ഈ വിത്ത് ഗുണം എങ്ങനെ വരും? ഓരോരോ ജീവന്മാരിൽ വിത്ത് ഗുണത്തിനനുസരിച്ച് സൃഷ്ടിക്കുന്നു. വിത്ത് ഗുണം എങ്ങനെയാ ജീവന്മാരിൽ വരുന്നു? പൂർവജന്മത്തിൽ വരുന്നതിനാണ് സംസ്കാരം, വാസന എന്ന് പറയും. അതാണ് ഭൗതികശാസ്ത്രവും ഇവിടെ ഈ ആധ്യാത്മിക ശാസ്ത്രവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഭൗതികശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും പറയുന്ന എന്താണ്, അത് പാരമ്പര്യത്തിൽ നിന്ന് വരുന്നു എന്നാണ്. വിത്തുകളുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്, അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്, വിത്തുകളുണ്ട്. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ രണ്ട് തരത്തിലാണെന്നേ ഉള്ളൂ. ഭൗതികശാസ്ത്രത്തിൽ പറയുന്നത് എന്താണ്, വിത്തുകളെന്ന് പറഞ്ഞാൽ മാതാവിന്റെയും പിതാവിന്റെയും എഗ്ഗും സ്പേമും തമ്മിൽ ഫ്യൂസായി ഒന്നായി ഇവർ കോശമായി അതിനകത്തിരിക്കുന്ന ഡി എൻ എ, അതാണ് പ്രധാനമായിട്ട് നമ്മുടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളുണ്ട്, നേച്ചർ ആൻഡ് നർച്ചർ എന്ന് പറയും, രണ്ടുമുണ്ട്. നമ്മുടെ ഡി എൻ എ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ സ്വാധീനിക്കും, അതുണ്ട്. അപ്പൊ ഇത് പാരമ്പര്യം വരുന്നതാണ് നമ്മളുടെ. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തർ ഓരോ ഷേപ്പിലിരിക്കുന്നു, എന്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു, അത് പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയാണ്. നമ്മുടെ സ്വഭാവങ്ങൾക്കും നമ്മുടെ പാരമ്പര്യത്തിന് വലിയൊരു പങ്കുണ്ട്. കാരണം നമ്മുടെ ഡി എൻ എ ആ ഏകകോശത്തിലിരുന്ന ഡി എൻ എയിൽ നിന്ന് തന്നെയാണ് ഈ ബ്രെയിൻ ഉണ്ടായത്, ആ ഡി എൻ എയിൽ നിന്ന് തന്നെയാണ് ഈ ഹാർട്ട് ഉണ്ടായത്, അതിൽ നിന്ന് തന്നെ കരളുണ്ടായത്, അതിൽ നിന്ന് തന്നെ ഈ തൊലി ഉണ്ടായത്, ഈ മുടിയുണ്ടായതെല്ലാം അതേ ഒരേ ഡി എൻ എയിൽ നിന്നാണ്, ആ ഏകകോശത്തിലിരുന്ന ഡി എൻ എയിൽ നിന്നാണ്. പിന്നെ ഇത്രയും പല ജോലി ചെയ്യുന്ന വിഭിന്നമായ വസ്തുക്കൾ എങ്ങനെയുണ്ടായി? അത് പറയുന്നത് തലച്ചോറിന് വരുമ്പോൾ ചിലത് പ്രവർത്തിക്കില്ല, ചിലത് പ്രവർത്തിക്കും. ഹാർട്ടിന് വരുമ്പോൾ ചിലത് പ്രവർത്തിക്കില്ല, ചിലത് പ്രവർത്തിക്കും. ചിലത് സൈലന്റായി. അതുകൊണ്ട് വിഭിന്നമായ അവയവങ്ങളുണ്ടായി. ബ്രെയിനിൽ വരുന്ന ഡി എൻ എയുടേതനുസരിച്ച് നമ്മുടെ സ്വഭാവം, അത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാവും. മാതാപിതാക്കളുടെ പല സ്വഭാവവും നമ്മളിൽ വന്നിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പിന്നെ കൂടുതൽ വന്നിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ എൻവയോൺമെന്റ് നമ്മുടെ ഡി എൻ എ സ്വാധീനിച്ച്. അപ്പൊ അതിൽ മാറ്റം അങ്ങനെയും വരാം. അപ്പൊ ഇത് തികച്ചും എന്താണ് ബയോളജി പറയുന്നത്, പാരമ്പര്യത്തിൽ നിന്ന് വരുന്നു എന്നാണ്. അല്ലാതെ പൂർവ്വജന്മത്തിൽ വരുന്നു എന്നുള്ളത് പറയാത്ത എന്തെന്ന് വെച്ചാൽ അതിനുള്ള തെളിവില്ലാത്തതുകൊണ്ട്, തെളിവില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഈ മതവിശ്വാസികളായ ചില സയന്റിസ്റ്റുകളൊക്കെ ഉണ്ട്, കടുത്ത മതവിശ്വാസികൾ, അവർക്ക് ഇതിങ്ങനെ പൂർണമായും നമ്മുടെ ഡി എൻ എയിൽ ഇരിക്കുന്നു, അതിൽ നിന്നാണ് ഇതൊക്കെ വന്നതെന്ന് അംഗീകരിക്കാൻ അവർക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് അവർ പറയും ഇതിന്റെ പിന്നിൽ ഒരു സോളുണ്ട്, ഈ സോളിൽ പലത് ഇരിപ്പുണ്ട് എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ നമ്മൾ പറയുന്ന ആത്മാവിനാണ് ഒരു സോൾ എന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ഒരു പൊതു അഭിപ്രായമല്ല, ശാസ്ത്രത്തിന്റെ പൊതു അഭിപ്രായം. അത് ഡി എൻ എയിൽ നിന്ന് തന്നെയാ വരും. പക്ഷെ അങ്ങനെ വരുമ്പം വാസന എന്ന് പറയുന്നത് എന്താണ്? പഴയ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ ഉരുവഴിയിരിക്കുന്നത്. ഈ വാസന എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്ന വാസന എന്ന് പറയുന്നത് എന്താണ്? അത് വെറും ഒരു മിത്താണെന്ന് പറയേണ്ടി വരും. യാതൊരു അടിസ്ഥാനമില്ല, അതിനുള്ളൊരു സാധ്യതയില്ല എന്ന് പറയേണ്ടി വരും ആധുനിക സയൻസിന്റെ കാഴ്ചപ്പാടിയും. പക്ഷെ സംസ്കാരമുണ്ടെന്ന് പറയേണ്ടി വരും, അതിനാണ് ഡി എൻ എ എന്ന് പറയും. വാസന എന്ന് പറയുന്നത് പൂർവ്വ ജന്മത്തിൽ എന്ന് പറഞ്ഞു, അതാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ പഴയ ശാസ്ത്രങ്ങളിലെല്ലാം അതാ പറഞ്ഞിരിക്കുന്നത്, അദ്വൈതകളും അതാണ് നിലപാട്, അത് തന്നെ കൂടി എഴുതിയിരിക്കുന്നു. പക്ഷെ ബയോളജിയായിട്ട് ഒത്തുപോകും പ്രയാസം. ഇന്നത്തെ രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, അവിടെ പാരമ്പര്യത്തെയാണ് സ്വീകരിക്കുന്നത്, പൂർവ്വജന്മത്തെ അല്ല. അതും ഈ പൂർവ്വജന്മത്തെ സ്വീകരിക്കുന്ന നമ്മളിവിടെയുള്ള ഗ്രന്ഥങ്ങളാണ്. ഇപ്പൊ ക്രിസ്ത്യാനികൾ പറയുന്നു ആദിമ പാപം പാരമ്പര്യത്തിൽ ഒന്നൊന്നാണ് ആദിമ പാപം. അതുകൊണ്ട് അവര് നമ്മളെപ്പോലെ പൂർവ്വജന്മത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് എല്ലാ മതവിശ്വാസികളും ഈ പുനർജന്മത്തെ അംഗീകരിക്കുന്നവരല്ല, നമ്മുടെ ഇവിടുത്തെ പുനർജന്മത്തെ അംഗീകരിക്കുന്നവർ. അപ്പോ സയൻസിന് ചോദിച്ചാൽ അവർ പറയും ഇതൊക്കെ അൺസയന്റിഫിക് ആണെന്ന് പറയും. ഗുരുദേവ എഴുതി വെച്ചില്ലേ, ഗുരുദേവ എഴുതി വെച്ചാൽ പഴയ ശാസ്ത്രം എഴുതിയിരിക്കുന്നു, ശാസ്ത്രത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഗുരുദേവൻ എഴുതിയിരിക്കുന്നത് ശാസ്ത്രമാണ്, പഴയ സയൻസ് അല്ല. ശാസ്ത്രത്തിൽ എന്താണോ അത് എഴുതിയിരിക്കുന്നു. ശാസ്ത്രത്തിൽ ഇങ്ങനെയാണ്, വാസന എന്നാണ്, രണ്ടിനെ രണ്ടായി മനസ്സിലാക്കണം. ഗുരുദേവൻ ബയോളജി പഠിച്ചിട്ടാണ് എഴുതിയിരുന്നെങ്കിൽ ഇന്ന് എഴുതിയത് പോലെ എഴുതിയിരുന്നു. ഈ പറയുന്ന പോലെ ഡി എൻ എയുടെ കാര്യമൊക്കെ പറഞ്ഞത് ഗുരുദേവൻ പഠിച്ച എന്താണ്? വേദാന്തമാണ്, അദ്വൈതമാണ്. അപ്പൊ അതിനനുസരിച്ചല്ലേ എഴുതാൻ പറ്റും. ഇത് രണ്ടും മനസ്സിലാക്കുന്നത് രണ്ടും മനസ്സിലാക്കി. ഇത് അദ്വൈത ശാസ്ത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ആ പറഞ്ഞാണ്, ഈ പറഞ്ഞ, ഈ പറഞ്ഞാണ്, ആ പറഞ്ഞ സമന്വയിപ്പിക്കാൻ ശ്രമിക്കരുത്. ഈസ്റ്റും വെസ്റ്റും കൂടെ സമന്വയിപ്പിക്കരുത്. ശരിയാവും, രണ്ട് രണ്ട് കാര്യമാണ്. നമ്മുടെ നടരാജഗുരുവൊക്കെ ഇതിനെ കുറിച്ച് എന്തെഴുതിയിരിക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല, അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതൊക്കെ എങ്ങനെ സമന്വയിപ്പിക്കും? എന്തെങ്കിലും വിദ്യ ഉണ്ടോ? ഈ മനസ്സിലാകുന്നില്ല. ഒരിക്കലും സമന്വയിക്കാൻ പറ്റില്ല. കാരണം പൂർവ്വജന്മത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നതും പാരമ്പര്യത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് എങ്ങനെ ശരിയോ? അത് ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഈ സാധനം ഇരിക്കുന്ന കോശങ്ങളിലാണ്. ഇതിരിക്കുന്നു വാസന എന്ന് പറയുമ്പോ എവിടെ ഇരിക്കുന്നു? ഇവർ പറയുന്നതനുസരിച്ച് അന്ധകരണത്തിലായിരിക്കുന്നു, അത് വേറൊരു സാധനമാണ്. കോശങ്ങളിലല്ല ഇരിക്കുന്നു വാസന. ദ്വീതികളും മറ്റും പറയുന്ന ഈ വാസന അന്ധകരണത്തിലായിരിക്കും. അന്ധകരണം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടെന്നാ പറയുന്നു, അതിലിരിക്കുന്നു, ആത്മാവിനും അല്ല. ഈ പറയുന്ന ഓരോ ജീവന്റെയും വാസനയെ കുറിച്ചാണ്. ആ സമയം മറ്റതെന്താണ്? ഓരോ കോശങ്ങള് ക്രോമസോമുകള് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഡി എൻ എ ആർ എൻ എ പ്രോട്ടീൻ അങ്ങനെയാണ് അവർ പറയുന്നത്. അതാണ് നമ്മുടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. എന്താണ് ഈ ഡി എൻ എ നിന്ന് ആർ എൻ എ ഉണ്ടായി, ആർ എൻ എ ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ് നമ്മുടെ എല്ലാ സ്വഭാവവിശേഷങ്ങളെയും നിയന്ത്രിക്കുന്നത്. പിന്നെ വലിയൊരു വ്യത്യാസമുള്ളത് ഈ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മുഴുവൻ ജീവിതത്തെയും നിയന്ത്രിക്കുന്നു എന്നാണ്. നമ്മുടെ മുഴുവൻ ജീവിതത്തെ നിയന്ത്രിക്കുന്നു എന്ന് വെച്ചാൽ ഞാനിപ്പോ എന്തുകൊണ്ടിവിടെ ഇരിക്കുന്നു? അതിന് കാരണം എന്റെ സംസ്കാരമാണ്. നിങ്ങൾ എന്തുകൊണ്ടിവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ വാസനയാണ്. ഈ പുസ്തകങ്ങളൊക്കെ ഇവിടെ എന്തുകൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ടാണ് ഇതാരൊക്കെ ഉപയോഗിക്കുന്നു? അവരുടെയൊക്കെ വാസനയാണ് അതിന് കാരണം. മേശ എന്തുകൊണ്ടിവിടെ ഇരിക്കുന്നു? ഇതാരുപയോഗിക്കുന്നു? അവരുടെ വാസനയാണ് കാരണം. ഈ കെട്ടിടം എന്തുകൊണ്ടിവിടെ ഉണ്ടായി? ഇവിടെ താമസിക്കുന്നവരുടെ വാസന. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിന്റെ എല്ലാം, പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടികളും, അത് ഈശ്വരൻ സൃഷ്ടിച്ചാലും ശരി മനുഷ്യൻ സൃഷ്ടിച്ചാലും, എല്ലാം ഈ ജീവികളുടെ വാസന കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നത്. വാസനാ സിദ്ധാന്തത്തിൽ പറയുന്നു. എന്തുകൊണ്ട്? ഈശ്വരൻ ജീവികളുടെ വാസന അനുസരിച്ച് ലോകത്തെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ അതില് മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുന്നു, സോഹിക്കുന്നു, പലതും നശിക്കുന്നു, ഉണ്ടാകുന്നു, എല്ലാം ഈശ്വരന്റെ വാസന അനുസരിച്ച്. അപ്പൊ ഈശ്വര സാധാരണ അല്ല മനുഷ്യരുടെ വാസന അനുസരിച്ച്. അപ്പൊ ഈശ്വരനൊരു സാധാരണ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനൊരു നേരിട്ടൊന്നും ഇടപെടുന്നില്ല. അങ്ങനെയാണ് ഒരു പ്രോഗ്രാം, ഈ മൊബൈലിനകത്ത് ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. ആ പ്രോഗ്രാമിംഗ് എങ്ങനെയോ അതനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഒരു പ്രോഗ്രാമിംഗ് ഇവിടെയുണ്ട്. ആ പ്രോഗ്രാമിംഗിന് വിധേയമായിട്ടാണ് ഈശ്വരൻ ഇതിനെ ചലിപ്പിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രോഗ്രാമർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പ്യൂട്ടറിൽ മൊബൈലിന് ഒരു പ്രോഗ്രാമർ ഉണ്ടായിരുന്നു, പല ആപ്ലിക്കേഷനുണ്ട്, പല പല പ്രോഗ്രാമിംഗ് ആണ്. ഇതാരാണെന്ന് നമുക്കറിയാം. ഇതാരാണെന്ന് കമ്പനി എടുത്ത് ചോദിച്ചാൽ പിന്നാരാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് നടത്തിയിരിക്കുന്നു, ഇതാരാ ചെയ്തത്? ഈ പ്രോഗ്രാമിംഗ് നടത്തിയിരിക്കുന്നു. ദൈവമല്ല, ദൈവമല്ല ഇത് ചെയ്യുന്നു, ജീവനുമല്ല ചെയ്തിരിക്കുന്നു, ഇത് അനാദിയാണ്. ദൈവം എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? ദൈവം ചെയ്താൽ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവത്തിന്. അതാണ് പറഞ്ഞത് വൈഷമ്യ നൈഗ്രണ്യ എന്നാണ്. ഈശ്വരന് വൈരുദ്ധ്യം വരും, ഈശ്വരന്റെ പ്രവൃത്തികളിൽ ഈശ്വരന് ക്രൂരത വരും, വയനാടിന്റെ ഉത്തരവാദിത്വം ആർക്ക് വരും? ഈശ്വരന് വരും. ഇപ്പൊ എല്ലാവരും മോടിയ കുറ്റം പറയുന്നു, അതൊക്കെ ഈശ്വരന്റെ പോവും. ദുരന്തങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരൻ ഈ പ്രോഗ്രാമിംഗ് ചെയ്യുന്നില്ല. നിജീവന്മാർ ചെയ്തെന്ന് വിചാരിച്ചാലോ? എന്താണ് ഇത് ഉപയോഗിക്കുന്നു നമ്മള്? നമുക്കിത് ഉപയോഗിക്കാനേ പറ്റില്ല, ഇതിൽ പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇതിന്റെ പ്രോഗ്രാമിംഗ് നമുക്ക് അറിയത്തില്ല, നമുക്ക് ശേഷിയില്ലാത്ത കാര്യമാണ്. അപ്പൊ ജീവന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ശേഷിയില്ല. മൊബൈൽ പോലെ തന്നെ നമുക്കത് ഉപയോഗിക്കാം, അത്രേ കിട്ടും. അല്ലാതെ നമുക്കിതിന് ചെറിയ റിപ്പയറൊക്കെ ചെയ്യാം, അതിജീവൻ ചെയ്യുന്നുണ്ട്. ചെറിയ സൃഷ്ടി, രണ്ടുമൂന്ന് പിള്ളേരെയൊക്കെ ഉണ്ടാക്കുക, അവരെയൊക്കെ വളർത്തി കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാം നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് പോലെ. പക്ഷെ ഇതിന്റെ പ്രോഗ്രാമിംഗ് ഒന്നും ജീവനും ചെയ്യാൻ പറ്റില്ല, ഈശ്വരനോട്ട് ചെയ്യത്തുമില്ല. ഈശ്വരൻ ചെയ്യാത്തത് എന്തുകൊണ്ട്? ഈശ്വരന് ഈ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാൻ വയ്യ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെയാ സംഭവിച്ചത്? ഇത് അനാദിയാണെന്ന് വെച്ചാൽ ഇതിന് തന്തയില്ല, ഇതിന് തന്തയില്ല. തന്തയുണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമാവും, എല്ലാ ഉത്തരവാദിത്വം ആരിലും വരും? തന്തയില്ല വരും. സാറിന് ഈ മതങ്ങളൊക്കെ പറയുന്നത് എന്താണ്? ഈശ്വരൻ സൃഷ്ടിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ അത് അംഗീകരിക്കാൻ പറ്റില്ല. അനാദിയാണെങ്കിൽ തുടക്കമില്ല, തുടക്കമില്ലെങ്കിൽ പിന്നെ എന്തിനാ സൃഷ്ടി നടത്താവും? സസർജ ഇവിടെ പറയുന്നുണ്ടല്ലോ, സസർജ സർവം സങ്കർമ്മം മാത്രമേ. അപ്പൊ പിന്നെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതോ? ആ അത് പ്രളയത്തിന് ശേഷം പഴയ ആ പ്രോഗ്രാമിംഗ് ഉണ്ടല്ലോ, നേരത്തെ ചെയ്തു വെച്ചിരുന്നാണ്, അതനുസരിച്ച് ഈശ്വരൻ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഈശ്വരനില്ലെന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഇവിടെ എന്താണ്, ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി ഈശ്വരൻ ഇരുന്നുകൊണ്ടില്ല. ബൈബിളിലൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു സൃഷ്ടി ഇവിടെ അംഗീകരിക്കുന്നില്ല. ഈശ്വരനിൽ ഒരു ഉത്തരവാദിത്വമില്ല. അദ്വൈതിയുടെ നിലപാട് അത് തന്നെയാണ്. ഇത് അനാദിയായി സൃഷ്ടി പ്രളയം, സൃഷ്ടി പ്രളയം എന്ന് പറയും, തുടക്കമില്ലാതെ നടക്കും. ഇനി ഇത് ഒരു തുടക്കം വന്നു എന്ന് പറഞ്ഞാലോ ഭയങ്കര ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്, ദാർശനികമായ സമസ്യകൾ, കുരുക്കുകൾ അഴിക്കാൻ വയ്യാതെ, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വയ്യാതെ, ഈശ്വരനും ഈ സൃഷ്ടിയും ഈ ജീവന്മാരും ഈ സിദ്ധാന്തങ്ങളും ഒന്നും പോരാതെ വരും. ദൈവം ഇതിനെ ഖുറാനിലും ബൈബിളിലൊക്കെ പറയുന്ന എന്താണ്, ദൈവം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതെന്നാണ്. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെന്ന് പറയുമ്പോഴാണ് ഇവർ ഒരുപാട് ഉത്തരം കിട്ടാതെ കടന്ന് കറങ്ങുന്നത്. എന്താണ് എന്നാ പിന്നെ ഈ വേണ്ടാതെ ഇതുങ്ങളൊക്കെ എന്തിനു ചെയ്തു? ഇത് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ബ്രഹ്മസൂത്രത്തിൽ ഈ സൃഷ്ടി ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചിരിക്കും. അപ്പോ ഒരു പൂർവക്ഷി ചോദിക്കുകയാണ്, ദൈവത്തിന് ഇനി തലയ്ക്ക് സുഖമില്ലേ? ഒരു ചോദ്യമാണ്. ഇനി തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണോ ദൈവം ഈ പണി ചെയ്തതെന്ന് അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഭ്രാന്താണോ ദൈവത്തിന് ഇങ്ങനെയൊക്കെ സൃഷ്ടിക്കാൻ? ഭ്രാന്തൊന്നുമല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ദൈവത്തിന് ഭ്രാന്തില്ല? ദൈവം സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ് ദൈവം. പിന്നെ ദൈവത്തിന് അങ്ങനെ ഭ്രാന്തമില്ല, ദൈവത്തിന് അങ്ങനെ മാനസികമായ ഒരു പ്രശ്നമില്ല. ദൈവത്തിന് ചികിത്സിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ദൈവം സർവജ്ഞനാണ്. പിന്നെ എന്തിനു ഇതൊക്കെ സൃഷ്ടിച്ചു? എന്തിനു വേണ്ടി? ഒന്നിനും വേണ്ടിയല്ല. എന്തുകൊണ്ട്? ദൈവത്തിന് ഒന്നും സാധിക്കാനില്ല, എല്ലാം സാധിച്ചവനാണ്. മാതാപിതാക്കളെ സന്താനങ്ങളെ സൃഷ്ടിക്കുന്നു, എന്താണ് പിള്ളേർ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് സൃഷ്ടിക്കുന്നു, മക്കൾ വേണം. ദൈവം ഈ മനുഷ്യരൊക്കെ സൃഷ്ടിച്ചപ്പോൾ മക്കൾ വേണമെന്ന് പറഞ്ഞ് സൃഷ്ടിച്ചാൽ കാരണം എന്തുകൊണ്ട്? ദൈവം ആപ്തകാമനാണ്, ഒരാഗ്രഹവുമില്ല. പിന്നെ എന്തിനാ ഈ പണി ചെയ്ത് പറയുന്നു? അതുകൊണ്ട് ദോഷമൊന്നുമില്ല. പിന്നെ ദൈവത്തിന് ഇതൊരു തമാശ എന്നാ പറയുന്നു, ഒരു രസം അത്ര. ലോകപത്തും ലീല കൈവന്യം എന്ന് ഒരു സൂത്രമുണ്ട്. പറയുന്നു രാജാക്കന്മാരും മറ്റും അവർക്ക് ഒരു പണിയും ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അവർ വല്ല ചെസ് കളിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും, വിനോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു രസം ചെസ് കളി. അതുപോലെ ഈശ്വരന്റെ ഒരു ലീലയാണ്, ഒരു കളിയാണ്, ഒരു തമാശയാണ്. പറയുന്നു രാജാക്കന്മാർ കളിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം, കാരണം എന്താണ്, അവർക്ക് കുറച്ച് റിലാക്സേഷൻ വേണം, അവർക്കൊരു താല്പര്യമുണ്ട്. ഈശ്വരന് എന്താ റിലാക്സേഷന്? എന്തിനാ ഈശ്വരൻ പിന്നെ അങ്ങനെ കളിക്കുന്ന പറയുന്നു? അത് ഈശ്വരൻ കളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുപോലെ എടുക്കരുത്. ഈശ്വരൻ ഒന്നും സാധിക്കാനില്ല, ഒരു ലോകത്തൊന്നും സാധിക്കാനില്ല. ഒന്നും സാധിക്കാനില്ലെങ്കിലും ഒരു കളി, ഒരു രസം, ഒരു തമാശ. പക്ഷെ ഉത്തരവാദിത്വമില്ല അങ്ങനെ ഒരു എന്തുകൊണ്ട്? എല്ലാം സംസ്കാരം അനുസരിച്ചാണ്. ഇപ്പോ ഓരോ ജീവനും എന്ത് ചെയ്യുന്നു, ഈ ജന്മത്തിൽ നിന്ന് ഓരോ ജീവനും വാസനയെ സംഭരിക്കുന്നു. അടുത്ത ജന്മം, അടുത്ത ജന്മം, അടുത്ത ജന്മം, ഇങ്ങനെ പോയിട്ട് ഈ ജീവന്മാരെല്ലാം കൂടെ എന്ത് ചെയ്യും? ഒരിടത്ത് ഒത്തുകൂടും. എവിടെ? എവിടെയാണ് ഒത്തുകൂടുന്നു? പ്രളയത്തിൽ. കറക്റ്റ്, നല്ല കുട്ടി. പ്രളയത്തിൽ ഒത്തുകൂടും എല്ലാവരും. അപ്പോ ഇവരുടെ എല്ലാവരുടെയും കൂടെ വാസനകൾ അവിടെ ഇങ്ങനെ ലയിക്കും. അതാണ് പ്രളയം, അല്ലെ? വെള്ളപ്പൊക്കമാണ്. അങ്ങനെ ലയിച്ചിരുന്നു കഴിഞ്ഞാൽ ആ പ്രളയത്തിൽ ലയിച്ചിരിക്കും. ഈശ്വരന് പണി എളുപ്പമാ, ഈശ്വരൻ നോക്കുമ്പോ എല്ലാം അവരടുത്ത് വന്നിരിക്കുകയാണ്, കൂടിയിരിക്കുകയാണ്. കുറെ കാലം വിശ്രമിക്കട്ടെന്ന് വിചാരിക്കും ഇവര്. ഇത്രയും കാലമായി ഒരു കല്പം മുഴുവൻ ഇങ്ങനെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും വന്നവരല്ലേ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർക്കെല്ലാം വീണ്ടും എല്ലാവരും കർമ്മ ഫലം അനുഭവിക്കാനുള്ള സമയമാകും, കാലം എത്തും. അപ്പൊ എന്ത് ചെയ്യും ഈശ്വരൻ? അവനവന്റെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ട ജന്മത്തെ കൊടുക്കും, ഇത്രയേ ഉള്ളൂ. അല്ല, ഈശ്വരനിൽ യാതൊരു ഉത്തരവാദിത്തമില്ല. അപ്പൊ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അവനവന്റെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി ഓരോരുത്തർക്കും ജന്മം കൊടുക്കും. ബാക്കി പ്രപഞ്ചത്തിന്റെയും ജീവന്മാരുടെയും എല്ലാം സൃഷ്ടി എന്ന് പറയുന്നത് അവരെ അതാതിന്റെ സംസ്കാരം അനുസരിച്ചാണ്. ധാത യഥ പൂർവം അകൽപ്പയൻ, വേദത്തിൽ പറയുന്ന അങ്ങനെയാണെന്ന് ശങ്കരാചാര്യർ പറയും. ധാതാവ് എന്ന് വെച്ചാൽ സൃഷ്ടികർത്താവ്. യഥാപൂർവം, യഥാപൂർവം കഴിഞ്ഞ കൽപ്പത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ എല്ലാം സങ്കല്പിച്ചു, അതാണ് ഇവിടെയും പറയുന്നത്. സങ്കല്പ മാത്രേണ പരമേശ്വര, അത് പറയുന്നിടത്ത് തന്നെ പറയും ദൈവം അങ്ങനെ സങ്കല്പിച്ചു എന്ന് വിചാരിച്ച് അതെന്താണ്? വെറും കൽപ്പനയാണ്. അത് തന്നെയാണ് ഗുരു ഇവിടെ എഴുതിയിരിക്കുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞ കാര്യം തന്നെ, കൂടുതലായ ഒരക്ഷരം ഇതിനകത്തില്ല. ഇതെന്താ ശങ്കരാചാര്യർ പറഞ്ഞത്? ഒരു കൽപ്പന രൂപത്തിൽ, സത്യമല്ല, ഒന്ന് കൽപ്പിച്ചു അങ്ങനെയുണ്ടായപ്പോ. ഈശ്വരൻ സൃഷ്ടികർത്താവ് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെയും പലയിടത്തും പറയും അദ്വൈതികൾ ഈശ്വരനാണ് സൃഷ്ടികർത്താവ്, ജന്മാധ്യസ്ഥേതാവ്. അവിടെയൊക്കെ ഈശ്വരൻ സൃഷ്ടികർത്താവ് എന്ന് പറയും. പറഞ്ഞാലും മനസ്സിലാക്കണം, ഈശ്വരൻ സൃഷ്ടികർത്താവാണെങ്കിലും പുതിയൊരു പ്രപഞ്ചത്തെ ഈശ്വരൻ സൃഷ്ടിക്കുന്നില്ല. പിന്നെയോ, അനാദിയായിരിക്കുന്ന ഒരു പ്രപഞ്ചം എന്ന് വെച്ചാൽ തുടക്കമില്ലാത്ത ഒരു പ്രപഞ്ചത്തെയാണ് ഈശ്വരൻ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പൂർണമായും ശരിയല്ല. അനാദിയായി സ്വീകരിക്കുന്ന എന്തിനാ? ഇപ്പൊ എല്ലാ ജീവന്മാരും ഒരിടത്ത് കൂടി പ്രളയമായി, അവിടെ നിന്നൊരു സൃഷ്ടി വരുന്നു. ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവത്തിന് ഇവരെയൊക്കെ വീണ്ടും സൃഷ്ടിക്കണം. എന്റെ കർമ്മം ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നു, ഈ കൽപ്പത്തിന്റെ ആദി. അപ്പൊ എന്നെ സൃഷ്ടിക്കണമെങ്കിൽ എന്റെ കർമ്മം നോക്കണം. എന്റെ കർമ്മം നേരത്തെ ഉണ്ടെങ്കിൽ എന്നെ സൃഷ്ടിക്കാൻ പറ്റും. കർമ്മങ്ങളുള്ള ജീവന്മാരെല്ലാവരും ഈ പ്രളയത്തിൽ ലയിച്ചിരുന്നാലേ ഈശ്വരന് എന്നെയും നിങ്ങളെയൊക്കെ ആ തുടക്കത്തിൽ സൃഷ്ടിക്കാൻ പറ്റും. നമ്മൾ ആ തുടക്കത്തിൽ അവിടെ നിന്ന് വന്നവരാണ്, ഈ കൽപ്പത്തിന്റെ ആദിയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോ എന്നെ സൃഷ്ടിക്കണം, എന്റെ സംസ്കാരം വേണം. എന്റെ സംസ്കാരം എവിടെ കിട്ടും? പ്രളയത്തിൽ നോക്കും. പ്രളയത്തിൽ എന്റെ സംസ്കാരമുണ്ട്, അത് ഇന്നിടുന്ന് സൃഷ്ടിച്ചു. അപ്പൊ ഈ പ്രളയത്തിൽ എനിക്ക് എവിടെ നിന്ന് സംസ്കാരം വന്നു? എവിടുന്ന വന്നു? പൂർവ കൽപ്പത്തിൽ നിന്ന്. മുമ്പ് ഇതുപോലെ ഒരു കൽപ്പത്തിന്റെ ആദ്യം അന്തം ഉണ്ടായിരുന്നു, അന്തമാണ് പ്രളയം. അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് സംസ്കാരം വന്നത്. ആ സംസ്കാരം എടുത്ത് ഈശ്വരൻ എന്നെ സൃഷ്ടിക്കുക ചെയ്തു. ആ കൽപ്പത്തിന്റെ ആരംഭത്തിൽ ഇത് തന്നെ ചെയ്തു. അപ്പൊ അതിന്റെ മുമ്പിലും ഒരു കൽപ്പം, അതിന്റെ മുമ്പിലും ഒരു കൽപ്പം. കൽപ്പം എന്ന് വെച്ചാൽ അനേക യുഗങ്ങളാണ്. ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ ഇവിടെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നല്ല, പിന്നെ എന്താണ്? പൂർവ കൽപ്പത്തിലെ സംസ്കാരം അനുസരിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നാണ്. അതുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പൂർണമായും ഈശ്വരന്റെ സൃഷ്ടിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ തന്റെ ജന്മത്തെ സൃഷ്ടിക്കുന്നതിന് തനിക്കൊരു വലിയ പങ്കുണ്ട്. ഈശ്വരനും ഒരു പങ്കുണ്ട്. ഈശ്വരൻ സാധാരണ കാരണം, താൻ എല്ലാ തരത്തിലും അതിന് കാരണമാണ്. ഇതാണ് പറയുന്നത്. ഇത് അനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ അദ്വൈതികളെല്ലാം സൃഷ്ടിയെ കുറിച്ച് പറയുന്നത്. അല്ലാതെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഖുറാനിലും മറ്റും പറയുന്ന പോലെ എന്താണ്, ശൂന്യതയിൽ ഈശ്വരൻ സൃഷ്ടിച്ചു എന്നുള്ള ആശയം ഇവിടെ പറയുന്നില്ല. എന്തുകൊണ്ട്? സൃഷ്ടി അനാദിയാണ്. അതുകൊണ്ടാണ് ഇവിടെ വാസന എടുത്തു പറയുന്നത്, അസത്വം എന്നെല്ലാം പറയുന്നു. അപ്പൊ ഈശ്വരന് യാതൊരു തരത്തിലോ ദോഷവുമില്ല. ഈശ്വരന്റെ ഒരു ലീലയാണത്. എല്ലാ ഉത്തരവാദിത്വവും ജീവന്മാർക്ക് തന്നെ. അവനവന്റെ പുണ്യഭാവങ്ങൾക്ക് അനുസരിച്ച് അവൻ ശ്രമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയിടുകയാണ് അദ്വൈതികൾ. ഇങ്ങനെയൊക്കെയാണ് സൃഷ്ടി സംഭവിച്ചത്. അതുകൊണ്ട് എന്താ പ്രയോജനം, എന്താ പ്രയോജനം? ഇതുകൊണ്ടെന്താ പ്രയോജനം? എന്ന് പറയാൻ പറ്റും. കാരണം മനുഷ്യന്റെ മനസ്സിൽ സൃഷ്ടിയെ കുറിച്ച്, അവനവനെ കുറിച്ച്, ഈ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അതിനൊക്കെ ഒരു കംപ്ലീറ്റ് തിയറി എന്ന് വെച്ചാൽ ഒരു സമാധാനം, ഒരു സന്തോഷം, ഉത്തരമെല്ലാം കിട്ടിക്കഴിഞ്ഞു, സമാധാനമായി. നമ്മൾ അന്വേഷിച്ചിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് സമാധാനം കിട്ടി. ഇതാണ് ഇതിന്റെ പ്രയോജനം, വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഈ സമാധാനം ഒക്കെ കിട്ടി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം കിട്ടി, പ്രപഞ്ച അനാദിയാണ്, ഈശ്വരൻ സൃഷ്ടിച്ചു, ഈശ്വരന് ഇതിന് ഒരു ഉത്തരവാദിത്വമില്ല, ഈശ്വരന് ക്രൂരതയില്ല, പിന്നെ നമ്മളെല്ലാം അനുഭവിക്കുന്ന നമ്മുടെ കർമ്മങ്ങളുടെ ഫലമാണ്, ഇങ്ങനെയൊക്കെ ഈ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സമാധാനം കിട്ടിയെങ്കിൽ നിങ്ങളെല്ലാവരും ആരായി? ജ്ഞാനികളായി. മനസ്സിലാവേ? വിശ്വാസം വരുന്നില്ല. ഞാനി എന്നൊക്കെ പറഞ്ഞ ഇത്രേ അർത്ഥമുള്ളൂ. ഒരു കല്പത്തിനുള്ളിൽ തന്നെ ജന്മം നടക്കുന്നുണ്ടോ? അതിന് പുനർജന്മം. ഇപ്പൊ ഞാൻ ഈ ജന്മത്തിൽ എന്താണ് അതിന് നർച്ചർ എന്ന് പറയുന്നു. ഞാൻ ഇവിടുന്ന് ഒരുപാട് വാസന സമ്പാദിച്ചിട്ടും മരിക്കും. മരിച്ചു കഴിഞ്ഞിട്ട് എന്തെയും പഴയതും കുറെ ബാക്കി കാണും, എല്ലാം കൂടെ കൂടി ചേർത്തിട്ട് അടുത്ത് എനിക്കൊരു ജന്മം കിട്ടും. അത് ചിലപ്പോൾ മനുഷ്യനായിരിക്കും, ദേവനായിരിക്കും, പക്ഷിമൃഗാദികളായിരിക്കും. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണോ, ദൈവം പ്രോഗ്രാം ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? ദൈവം ഇതിനൊരു പ്രോഗ്രാമറല്ല. ദൈവം എന്ന് പറയുന്നത് എന്താണോ, ഇവിടെ ഒരു വ്യവസ്ഥയുണ്ട്, അതനുസരിച്ച് ദൈവം എന്ന് പറയുന്നത്. ഇപ്പോ നമ്മള് ഓട്ട മത്സരമൊക്കെ നടത്തുമ്പോഴേ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം എസ് ഐയെ വിളിക്കുന്നത്. എസ് ഐ ആണ് സമ്മാനദാനം. ഈ സമ്മാനദാനത്തിന്റെ ജോലിയേ ഉള്ളൂ ഫീച്ചർ. സമ്മാനം കിട്ടുന്ന ആർക്ക്? അവനവനും ഓടി അവനവന്റെ ഇതനുസരിച്ച് ഫാൻസി ഡ്രസ്സിനും റൊട്ടി കടിക്കും. ഒക്കെ ആരാണോ ജയിക്കുന്ന അവർക്ക് എസ് ഐ സമ്മാനം കൊടുക്കും. ഇത്രയേ ഉള്ളൂ ഈശ്വരൻ എസ് ഐയുടെ ജോലിയുള്ളു. പിള്ളേർ കിടന്ന് വേർത്ത് റൊട്ടി കടിച്ചു കഴിഞ്ഞാൽ അതിലൊരുത്തൻ ജയിക്കും, കസേര കളി ജയിക്കും, അവനൊക്കെ സമ്മാനം കൊടുക്കും. അപ്പൊ ഈശ്വരന്റെ റോൾ അത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നത്. അല്ല ഇനി നമ്മൾ എന്തെങ്കിലും കൂടുതൽ ഈശ്വരന് റോള് വെച്ചുകൊടുത്താൽ എന്ത് വരും? ഈശ്വരൻ ദുഷ്ടനാവും. അതുകൊണ്ട് വേറെ റോളൊന്നും ഈശ്വരന് കൊടുക്കരുത്. ആൾക്കാർ ചോദിക്കുന്നു, ഭഗവാനെ ഞാൻ എത്ര കാലം കൊണ്ട് ഭഗവാനെ വിളിക്കുന്നു, എന്നിട്ട് എന്റെ ദുരിതം ഒഴിയുന്നില്ലല്ലോ. ഒരു കാര്യമില്ല ഈശ്വരനോട് പറഞ്ഞിട്ട്. എന്തുകൊണ്ട്? നിന്റെ ദുരിതം നിന്റെ കർമ്മഫലമാണ്. നിന്റെ കളിക്കുള്ള ഫലം തരുന്നതിന് ഈശ്വരന് റോളുണ്ട്. ഈശ്വരൻ എന്താണ് സമ്മാനദാനം കൊടുക്കുന്നു എന്നുള്ളതേ. നീ ദുരിതം അനുഭവിക്കുന്നുണ്ട്, നിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്. സമാനമായ ഇതാണ് അദ്വൈതി. അതിനു വേണ്ടിയിട്ടാണ് ഈ വാസനയെ സ്വീകരിക്കുന്നത്. നമുക്ക് എത്ര ജന്മം എടുത്താലും ശരി, അവിടെ എല്ലാം വാസന ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ വേറെ ഒന്നുണ്ട്, ഈ നമ്മൾ റൊട്ടി കളിയിൽ ജയിച്ചു വന്ന് സമ്മാനം കിട്ടി, സമ്മാനം ഒരിക്കലേ കിട്ടും, എന്നും കിട്ടിക്കൊണ്ടിരിക്കും. ഇല്ല, അതുപോലെ നമ്മളെ വാസനകൾ എന്ത് ചെയ്യും? അനുഭവിച്ചു കഴിഞ്ഞാൽ അത് ക്ഷയിച്ചു പോകും. പിന്നെ പുതിയ വാസന നമ്മൾ ഉണ്ടാക്കും, വീണ്ടും അനുഭവിക്കും, വീണ്ടും ക്ഷയിക്കും, വീണ്ടും പുതിയതുണ്ടാകും. ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. പിന്നീട് സംസാരം എന്ന് പറയുന്നു, ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇതില് എന്താണ്, നമ്മളെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കും, മനസ്സിലായോ? ചില അടിസ്ഥാന കാര്യങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ഒന്ന്, പ്രപഞ്ചം അനാദിയാണ്, ഈശ്വരൻ ഒരു സാധാരണ കാരണമാണ്, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സുഖദുഃഖങ്ങളുടെയും കാരണം നിങ്ങളുടെ കർമ്മമാണ്, ഇതൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഇത്രയും അടിസ്ഥാനപരമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ചോദ്യം ചോദിച്ചാലും ഇതിനകത്തു നിന്നൊരു ഉത്തരം കിട്ടും. ഒരു പ്രയാസം ഇതാണ് ഞാൻ പറഞ്ഞത്, എന്താണ് സമാധാനമുണ്ടെന്ന്. നിങ്ങൾ ജ്ഞാനികളെന്ന് പറയുന്നത് ഇതിത്രയും അറിഞ്ഞു വെച്ചുകൊണ്ട്, ഇത്രയും അംഗീകരിച്ചുകൊണ്ട്, നിങ്ങളുടെ അടുത്ത് ആരും ഒന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും ശരി, നിങ്ങൾ മഹാജ്ഞാനികളെപ്പോലെ ഇരുന്ന് ഉത്തരം പറയും. ഈ മൂന്നാല് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്ത് ചോദ്യത്തിന് ഉത്തരം പറയാം, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളെല്ലാ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരായി? ജ്ഞാനികളായി. പലരും മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഈ ആളുകളെ ഇവിടെ പാചകമൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞാനിയായി കഴിഞ്ഞാൽ എളുപ്പമാണ്, മൂന്നാല് കാര്യം അറിഞ്ഞിരുന്നതാണ്. പക്ഷെ ഇത് അറിയണം, മറ്റവനെ കൊണ്ട് അംഗീകരിപ്പിക്കണം. പ്രപഞ്ചത്തിന് തുടക്കമില്ല, അനാദിയാണെന്ന് പറയാതെ ഒരു രക്ഷയും, പ്രപഞ്ചം അനാദി എന്ന് പറഞ്ഞിന്റെ ഇതൊരു ചീട്ട് കൊട്ടാരം പോലെ എല്ലാം കൂടെ തകർന്ന് താഴെ വീഴും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അനുഭവിക്കുന്ന കർമ്മഫലമാണെന്ന് സമ്മതിച്ചില്ലേ? ഓരോ രക്ഷയും ഇതൊക്കെ അംഗീകരിക്കുന്നു, ഇത് ഇവനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു, കേൾക്കുന്നവനെ കൊണ്ട് ഇതൊക്കെ അംഗീകരിക്കുന്നു. ഇത്രയും സിമ്പിളാണ് കാര്യം. ജന്മത്തിന് കാരണം കർമ്മം, ആദിയിൽ കർമ്മം ഇങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുന്നു. അപ്പൊ അതിന് പറയുന്ന ആദിയില്ല, ദ്വൈതത്തിൽ പറയുന്നതാണ് ആദി എന്ന് പറയുന്ന ഒരു ഏർപ്പാടേ ഇല്ല. അന്തവുമില്ലെന്ന് വേണമെങ്കിൽ പറയാം, അവസാനം ഇല്ലെന്ന് പറയാം. അങ്ങനെ ആദ്യ ഒരു അനന്തോയം എന്ന് പറയും, ആദിയില്ല അന്തവും. ശരിയാണ്, എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ തുടക്കമില്ല, അതാണ് ഉള്ളത് പറയുന്നത്. ഉണ്ടായി എന്ന് പറയുന്ന, ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഒന്നും ഉണ്ടായില്ല, ഒന്നും ഉണ്ടാക്കിയില്ല, എല്ലാം അനാദിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ, ഇത്രയേ ഉള്ളൂ. ചെറിയ സംഭവങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പേര് തന്നെയുള്ളൂ. പയ്യൻ എങ്ങനെയുണ്ട്? പയ്യൻ നല്ല സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളാം എന്ന് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിച്ച് റോഡിൽ കിടന്ന് ആൾക്കറിയുന്ന അടി വാങ്ങി, വേറെ ഒരു സ്വഭാവം. ഇടയ്ക്കിടയ്ക്ക് ചില ഉണ്ടാക്കൽ ഉണ്ടാക്കലൊക്കെ ഉണ്ടാകും, മൊത്തത്തിൽ പറഞ്ഞ അനാദിയാണ്. Mm-hmm.